64 ദശകം. ഉയർത്തീ നീ മാമല ഇപ്രകാരം പ്രവൃത്തി കണ്ടങ്ങനെ ഗോപരെല്ലാം, ചോദിച്ചു ലോകേശ്വരനെന്നറിഞ്ഞു നിൻജാതകം നന്ദനോട് ആത്മോദം. ഗർഗൻ പറഞ്ഞുള്ള ഭവാന്റെ എല്ലാ മാഹാത്മ്യവും സീയരുടച്ഛനോദി. പ്രേമത്തഴപ്പും ബഹുമാനവായ്പും വളർന്നു വന്നു ഭഗവാൻ കലേറേ. ദേവേന്ദ്രനും തോൽവിയിൽ നിന്ന് സത്യം ഗ്രഹിച്ചു വന്നു സുരഭീസമേതം. വിനീതനായി രത്നകിരീടമോടെ നമസ്കരിച്ചു പദപങ്കജത്തിൽ. ചുരന്ന പാൽ കൊണ്ടഭിഷേകമേകി സ്വർഗോ ഗോവിന്ദനയാദരിച്ചു. നാൽക്കൊമ്പനെത്തിച്ചതു വീഴ്ത്തി ഇന്ദ്രനാകാശഗംഗാജലവും സതോഷം. ത്രിലോകനാഥൻ പശുപാലബാലരാജൻ വിളങ്ങി പശുവാടമപ്പോൾ. സ്വർഗത്തിൽ വൈകുണ്ഠമതിങ്കലില്ലാത്ത ഐശ്വര്യമോടൊത്തുപരം രസിച്ചു. കുളിക്കവേ രാവിലെ ആണ്ടുപോയാനിരിക്കൽ നന്ദൻ യമുനാകൃതത്തിൽ. മായാപുമാനും വരുണന്റെ നാട്ടിലെത്തിയിടാൻ അക്ഷരെ വീണ്ടെടുപ്പാൻ പരിഭ്രമിച്ചോരു ജലേശനെ ഗീവിതാവിനപ്പോൾ ഉപചാരം. അങ്ങോ ഉടൻ കുതിച്ചെത്തിരിജാലയത്തിലെത്തിച്ചിതച്ഛൻ പലരോടുമോതി. വൈകുണ്ഠനങ്ങെന്നതറിഞ്ഞവർക്കു ദിവ്യം പദം കണ്ടതിലാശയേറി. മറ്റാർക്കുമെത്താൻ കഴിയാത്ത പുണ്യം സ്ഥാനത്ത് ദർശിച്ചു ജനം മുരാരേ. തരംഗിതം മോക്ഷസമുദ്രമധ്യേ മുങ്ങിക്കുളിച്ചാർ പശുപാലരെല്ലാം. അമന്ത സൗഖ്യത്തൊടു നീയണച്ചാൻ കരയ്ക്കുതാൻ ലൗകികഭാവമേകി. കരഗത ഫലതുല്യം ദേവ ജന്മാന്തരത്തിൽ തവ പദമതു കാട്ടിയിട്ടില്ല ഭക്തർക്കൊരിക്കൽ. പരമിക പശുപാലൻ തന്നെ സാക്ഷാൽ പരാത്മാവ് അനില പുരദിവാസാ നീക്കണേ ദുഃഖഭാരം.